സൂത്രധാരം അടുത്ത സൂത്രം മൂക്കാലോച്ഛരസ്വദീർഘപ്ലുത്തഃ പൂക്കാലോ അച്ഛ് പൂക്കാലഹ അച്ഛെന്നാണ് അവിടെ പിരിക്കുന്നത്. പൂക്കാലഹ അച്ഛന്നോടത്ത് എങ്ങനെയാണ് സന്ധി വരുന്നത്? അച്ഛ് ഹ്രസ്വ എന്നോടത്തോ ദീർഘപ്ലുത്തഹ. ഇതൊക്കെ അന്നും പഠിപ്പിക്കുമ്പോൾ പഠിച്ചാൽ മനസ്സിലാവൂ, ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. അതില് സമാസം മറ്റൊക്കെ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. സമാസമൊക്കെ പഠിച്ചിട്ട് പറഞ്ഞാലും അത് വ്യക്തമാവും. എന്നാലും ഊക്കാലഹ എന്ന് പറയുന്നത് ഊക്കാലഹ കാലോ യസ്യ എന്നാണ് അതിന്റെ വിഗ്രഹം വരുന്നത്. അത് ഊക്കാലഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാങ്കാല എന്നാണ്. വാംകാല, അതാണ് ഊക്കാലം എന്ന് പറഞ്ഞത്. ഊക്കാലം എന്ന് പറഞ്ഞാൽ വാംകാല എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് എന്താ വിശേഷാർത്ഥം? അതാണ് പാണിനി അവിടെ സന്ധി സമാസങ്ങളിലൂടെ ഒരു രൂപത്തെ സൃഷ്ടിച്ചെടുത്തത്. വാംകാല എന്നുള്ളതിനാണ് ഇവിടെ ഭൂകാല എന്നാക്കിയത്. അതെങ്ങനെയാണ്? ഊ എന്ന് പറയുന്ന ശബ്ദത്തിന് ഊ പ്ലസ് ഊ എന്ന് വെച്ചാൽ ഹ്രസ്വം തീർക്കും. അപ്പോൾ ഏ സൂത്രം വരും? അതോസവനൂ എന്ന് വരും. രണ്ടു, ഇനി മൂന്നാമത് ഒരു ദീർഘം എന്ന് വെച്ചാൽ അത് പ്ലുതത്തിന് വേണ്ടിയിട്ടാണ്. പ്ലുതം നമ്മൾ പ്രയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഊ പ്ലസ് ഊ അവിടെ സൂത്രം വരും. അപ്പം ചുരുക്കത്തിൽ എന്തൊരു ഒരു ഊ ഇരിക്കും, ദീർഘമേ വരത്തുള്ളൂ. അപ്പം മൂന്ന് ഊ കൂടി ചേരുമ്പം ഊ എന്ന് വരും. ബാക്കി വരുന്ന പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടില്ല. രാമഹരാമു രാമാഹ എന്ന് പറയുന്ന പോലെ പ്രഥമ പുരുഷ ബഹുവനത്തിൽ ജസ് എന്ന് പറയുന്ന വ്യക്തി പരത്തി വന്നിട്ട് ഊവിന് അസ്വശേഷിക്കും എണ്ണ് വരും. ഊവിന് വകാരം വന്ന് വഹാന്നാവും. പസ് ഋത്വ വിസർഗം വന്ന് വഹാന്ന് വരും. ഊ പ്ലസ് ജസ് ചുടു ജകാര യുക്താവും ഭവിച്ചവും ബാക്കി ശേഷിക്കുന്ന അസ് ഊ അസ്. ഊ അസ് എന്നിരിക്കുന്ന ഊവിന്റെ ഫലത്തിൽ ആയിരുന്ന പുറത്തിൽ എണ്ണ് വരും. ബു അസ് വസ് സകാരത്തിനൊരുത്വം വിസർഗം വഹ. ഊ എന്ന് പറയുന്ന ദീർഘത്തിന്റെ പ്രഥമാ ബഹുവനത്തിലെ രൂപമാണ് വഹ. ഊ എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉകാരം, ഊ എന്ന് പറഞ്ഞാൽ രണ്ട് ഉകാരങ്ങൾ, മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഉകാരങ്ങൾ, അതിനാണ് വഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് ഉകാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹ്രസ്വം ദീർഘം പ്ലുതം. ഇപ്പോൾ ഹ്രസ്വ ദീർഘ പ്ലുത ഊ അവയാണ് വാം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഷഷ്ടി ഭുവനത്തിൽ വാം എന്ന് വരും. ഊ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ, വാം എന്ന് പറഞ്ഞാലോ ഷഷ്ടി ഭുവനത്തിൽ രാമസ്യ രാമയോഹോ രാമാണ, രാമസ്യ രാമന്റെ രാമയോഹോ രണ്ട് രാമന്മാരുടെ രാമാണ രാമന്മാരുടെ എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും. അവരുടെ വായുടെ ഷഷ്ടി ഭുവനത്തിൽ വാം എന്ന് പറഞ്ഞാൽ വകാരങ്ങൾ ഉകാരങ്ങളുടെ എന്ന് വരും. വാ എന്ന് പറയുന്ന ഊവാണ്. അപ്പോൾ വഹ എന്ന് പറഞ്ഞ ഉകാരങ്ങൾ, വാം എന്ന് പറഞ്ഞ ഉകാരങ്ങളുടെ എന്നർത്ഥം കിട്ടും. അപ്പോൾ സൂത്രത്തിൽ ഊകാലം എന്നേ ഉള്ളൂ. പക്ഷേ അതിലെ ഊകാലം എന്ന് പറഞ്ഞാൽ വാം കാലമെന്നാണ്, ഉകാരങ്ങളുടെ കാലമെന്നാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉശ്ച ഊശ്ച ഊശ്ചവഹ എന്ന് അവിടെ പിരിച്ചു കാണിച്ചു. ഇവിടെ സമാസവും സന്ധിയും വന്നിരിക്കുകയാണ്. പിന്നെ വാം കാലയാണ് ഊകാരയായിട്ട് മാറിയത്. അതങ്ങനെ ഊകാരയായിട്ട് മാറും, അതൊക്കെ നമ്മൾ സമാസം പഠിക്കുമ്പോഴത് വ്യക്തമാവും. അതിന്റെ ഫലത്തിൽ കിട്ടുന്ന അർത്ഥത്തെ പറയുകയാണ് വാം കാല ഇവ കാലോ യസ്യ. അപ്പം വാം കാല, കാലം എന്ന് പറഞ്ഞാൽ മാത്രം അന്ന് വിശദീകരിച്ചാണ്. വാം കാലം എന്ന് വെച്ചാൽ എന്താണ്? ഉകാരങ്ങളുടെ മാത്രയുടെ, ഇവ മാത്ര യസ്യ ഏതൊന്നിനാണോ, ഏത് സ്വരങ്ങൾക്കാണോ ഉകാരങ്ങളുടെ മാത്രയ്ക്ക് തുല്യമായ മാത്രയുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. വാം കാലയുക കാലോ യസ്യ സോ അച്ച് എന്ന് പറയുന്ന സ്വരം എന്ന് പറഞ്ഞാൽ എന്താ? പൂവിൻ്റെ മാത്രകൾ ഏതെന്ന് മനസ്സിലാക്കണം. രണ്ട് മാത്ര, ഒരു മാത്ര, രണ്ട് മാത്ര, മൂന്ന് മാത്ര, അതാണ് ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഊവിൻ്റെ മാത്രകൾ എന്ന് പറഞ്ഞാൽ ഹ്രസ്വം ദീർഘം പ്ലുതം, അതാണ് ഊവിൻ്റെ മാത്രകൾ. ഹ്രസ്വം ദീർഘം പ്ലുതം ആണ് ഊവിൻ്റെ മാത്രകൾ. ആ മാത്രകളുടെ മാത്രയ്ക്ക് തുല്യമായ അച്ച് സ്വരങ്ങൾ, ആ മാത്രയ്ക്ക് തുല്യമായ മാത്രകളുള്ള സ്വരങ്ങൾ എന്ന് വെച്ചാൽ ഹ്രസ്വ ദീർഘ പുളിതങ്ങൾ എന്ന് പറയുന്നത് ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര ഉള്ള സ്വരങ്ങൾക്കാണ്. എന്നുകൂടി പറഞ്ഞാൽ ഓവിൻ്റെ മാത്രകൾ ഒന്ന്, രണ്ട്, മൂന്ന്, ഈ മാത്രയ്ക്ക് തുല്യമായ മാത്രകളുള്ള സ്വരങ്ങൾ, മറ്റ് സ്വരങ്ങൾ ഒഴികെയുള്ള സ്വരങ്ങൾ ആയി ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര, അതിന് യഥാക്രമം ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് വരും. അത് സന്ധി സമാസങ്ങളിലൂടെ അതിനെ വ്യുത്പന്നമാക്കി പറയുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഉച്ചവ ഉച്ചവ ഉച്ചവ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ, അത് പ്രത്യേകം ഓർക്കണം. ബഹ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ, വാം കാലം എന്ന് വെച്ചാൽ ഉകാരങ്ങളുടെ മാത്ര. മാത്ര എന്ന് പറഞ്ഞാൽ ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ മാത്രകളുള്ള സ്വരങ്ങൾ. അതിന് ക്രമപ്രകാരം ഒരു മാത്രയുള്ളതിന് ഹ്രസ്വം, രണ്ട് മാത്രമുള്ളതിന് ദീർഘം, മൂന്ന് മാത്രമുള്ളതിന് പ്ലുതം എന്ന് സംജ്ഞ വരുന്നു. അപ്പൊ ഇവിടെ സംജ്ഞ ഏതാണ്? സംജ്ഞ അച്ച്. സംജ്ഞകൾ രസം, ദീർഘം, പ്ലുതം, അത് പ്രത്യേകം. ഓരോ സ്ഥലത്ത് സംജ്ഞാസൂത്രം വരുമ്പോൾ ഏതിനാണോ സംജ്ഞ കിട്ടുന്നത് സംജ്ഞ, സംജ്ഞാവാൻ, അതാണ് സംജ്ഞ, സംജ്ഞയുള്ളവൻ. ഇവിടെ സംജ്ഞ കിട്ടിയത് ഏതിന്? അച്ഛൻ. അതല്ല ഇവിടെ പറഞ്ഞത് വാം കാല യുവകാലോ യസ്യസോ അച്ച്. അച്ഛനാണ് സംജ്ഞ കിട്ടിയത്. എന്ത് സംജ്ഞ കിട്ടി? ഹ്രസ്വം, ദീർഘം, പ്ലുതം. അപ്പൊ സംജ്ഞ എന്ന് പറയുന്നത് ഹ്രസ്വം, ദീർഘം, പ്ലുതം, സംജ്ഞ എന്ന് പറയുന്ന അച്ച് എന്ന് പറയുന്നു. അവിടെ മുമ്പ് പറഞ്ഞ സോ അച്ച്, അച്ച്, സ എന്ന് പറഞ്ഞ അച്ച് പ്രത്യേകം ഓരോന്നും ഉദാത്താതിഭേദേന ത്രിധ. അച്ച് ഓരോന്നും ഉദാത്തം, അനുദാത്തം, സരിതം എന്നിങ്ങനെ ഭേദത്തിൽ മൂന്ന് തരത്തിലുണ്ട്. അച്ചുകൾക്ക് അങ്ങനെ ഭേദമുണ്ട്, ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഉദാത്താദി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉദാത്താദികൾ? അത് അടുത്ത് പറയുന്നു. ഉസ്ഛ എന്നിടത്ത് എങ്ങനെയാ സമാസം വന്ന? അല്ല, സന്ധി ഉസ്ഛ. ആ തോച്ചനോശോ നേരിട്ടങ്ങ് വരുത്, തോച്ചനോശോ. സോച്ചനശു വരെ വരുമ്പം ഖരിജ വരൂ. ഏതിനാ ഖരിജ വരുന്നത്? ഖരു. അത് ഏതിനാ വരുന്നത്? ഖരിജ വേദന വിധിക്കുന്നത് ചല്ല്, പൂർവത്തിലിരിക്കുന്ന ചല്ല് ഏതാണ്? അതിന് ഖരിജ പ്രകാരം കരലേത് വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. വാം കാല എന്നുള്ളടത്തോ സോച്ച് എന്നുള്ളടത്തോ സ്വപ്നസ്യാന്നിടത്തോ സപ്രത്യേക ഉദാത്താദി ഭേദനത്രിത. അപ്പൊ ഈ സ്വരങ്ങൾക്കെല്ലാം മൂന്ന് ഭേദങ്ങളുണ്ട്. അതേതൊക്കെയെന്ന് പറയുന്നു, ഉച്ചൈരുദാത്ത, നീചൈരനുദാത്ത, സമാഹാര സ്വരുത. മൂന്ന് ഇവിടെ അതിനെ പറ്റി പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും പോയില്ല. പറയുന്നത് ഉച്ചത്തിൽ പറയുന്നതല്ല ഉദാത്തം, വ്യാഖ്യാനത്തിൽ പറയുന്നത് ഉള്ളിലുള്ള ഈ താലുവാദിസ്ഥാനങ്ങളുടെ താലുവാദിസ്ഥാനേഷു സ്വഭാവേഷു ഊർധ്വഭാഗേ നിഷ്പന്നോ അച് ഉദാത്ത സന്നിഹസ്യാതെന്നാണ് പറയുന്നത്. താലുവാദികൾക്ക് അവയവങ്ങളുണ്ട്, അതിൽ ഊർധ്വഭാഗവും അധോഭാഗവും ഉണ്ട്, എല്ലാം സാങ്കല്പികമാണ്. അതിൽ ഊർധ്വഭാഗത്തൂടി ഒരു ശബ്ദം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഉദാത്തമായി, താഴത്തൂടി വന്നു കഴിഞ്ഞാൽ അനുദാത്തമായി. സമാഹാര സ്വരിത എന്ന് പറഞ്ഞാൽ ഉദാത്തത്വ അനുദാത്വത്വ വർണ്ണധർമ്മേ സമാഹ്രിയേതേ യസ്മിൻ സോച്ച സ്വരസജ്ഞസ്യ. സ്ഥാനത്ത് വെച്ചല്ല പറയുന്നത്, ഉദാത്തത്വ അനുദാത്വത്വ ഉദാത്ത ആ സ്വരങ്ങളിൽ ഉദാത്തത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. അനുദാത്ത സ്വരങ്ങളിൽ അനുദാത്തത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. ഇത് എവിടെയാണോ സമാഹരിക്കുന്നത്, രണ്ടും ഏത് സ്വരത്തിൽ വരുന്നു അതിനെ സ്വരിതം എന്ന് പറയും. പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോ ഉദാത്ത അനുദാത്ത സ്വരിതം എന്ന് പറഞ്ഞു ചൊല്ലുന്നുണ്ട്, പക്ഷെ പലയിടത്തും പല രീതിയിലാണ് ചൊല്ലുന്നത്. നോർത്ത് ഇന്ത്യയിൽ ചൊല്ലുന്ന ഒരു രീതി, സൗത്ത് ഇന്ത്യയിൽ ചൊല്ലുന്ന വേറെ രീതി. അതുകൊണ്ട് കറക്റ്റ് ഉദാത്ത അനുദാത്തം ഓരോരുത്തർ പറയുന്നു, ഞങ്ങൾ ചൊല്ലുന്ന ഉദാത്തമാണ് അനുദാത്തമാണ്. പിന്നെ സാധാരണ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്ത അനുദാത്തം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലുണ്ടെന്ന് പറയുന്നു, ചൊല്ലു പറയുന്നു. ഉയർത്തി പറഞ്ഞ ഉദാത്തം, താഴ്ത്തി പറഞ്ഞ അനുദാത്തം, മധ്യത്തിൽ പറഞ്ഞ സ്വരിതം. ഞാൻ ഈ അടുത്ത കാലത്തൊരു വേദ പണ്ഡിതനെ കണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, ഉദാത്ത അനുദാത്ത സ്വരിതം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ നമ്മൾ സംഭാഷണത്തിലും ഉണ്ടല്ലോ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ, എങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഉയർത്തി പറയുമ്പം അത് ഉദാത്തം, താഴ്ത്തി പറയുമ്പോൾ അനുദാത്തം. എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരിതം ഇതാണ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്താണ്, നാദഗതം ഉച്ചൈസ്ത്വം നേഹവിവക്ഷിതം. ഉച്ചൈരുദാത്ത എന്ന് പറയുന്നിടത്ത് നാദത്തിൽ വരുന്ന ഉച്ചൈസ്ത്വത്തെ അല്ല പറയുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതോ. അതങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണ് ഉദാത്തം അനുദാത്തം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഉത്തരവുണ്ട്, കാരണം വേദ പണ്ഡിതനാ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉദാത്തം ഉച്ചരിക്കും പോലെയാണോ നോർത്ത് ഇന്ത്യ ഉച്ചരിക്കുന്നത്? അതല്ല, അതെന്താ ഉദാത്തം പലതരത്തിലുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റത്തില്ല. എന്നാലും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇന്ന് നടക്കുന്ന സമ്പ്രദായങ്ങളുമായിട്ടൊന്നും വലിയ പൊരുത്തം കാണുന്നില്ല. പക്ഷേ വേദം പഠിപ്പിക്കുന്നവർ, പഠിക്കുന്ന കുട്ടികൾ ഉദാത്തം തെറ്റിച്ച് വലിയ അവിടെ പറയും, നീ ചൊല്ലിയ സ്വരം ശരിയല്ല എന്ന് പറയും. സംഗീതം പോലെ, സംഗീതം പഠിക്കുന്ന കുട്ടികൾ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ പറയത്തില്ലേ ആ തെറ്റാണ് ആശം പറയും. അതുപോലെ പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതുമായിട്ടുള്ള ഒരു പൊരുത്തക്കേടും. മറ്റതെന്താണ്, അങ്ങനെ ഓരോ സ്ഥാനങ്ങൾ പാടിപ്പാടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അത് തീരെ ഇല്ലാത്തതല്ല. പക്ഷെ ഇന്നത് പ്രചാരലുപ്തമായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അതൊക്കെ മാറിപ്പോയി. അതിരിക്കട്ടെ. ഇവിടെ ഇപ്പോ ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന് സ്വരങ്ങൾക്ക് മൂന്ന് ഭേദം വന്നതുപോലെ തന്നെ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നും മൂന്ന് ഭേദം വന്നു. ഇനി അടുത്ത് വരുന്ന ഭേദത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. ഇപ്പൊ സന്ധികളെല്ലാം നിങ്ങൾക്ക് അറിയാം, കാര്യമില്ല. സ നവവിധോവി എന്നുള്ളടത്ത് ഏത് സൂത്രം വന്നു? യഥത്തതോഹോ സ്വലോകോ അപോരണഞ്ഞ് സമാസേ ഫലി. അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അവിടെ സുലോപമാണ് സംഭവിച്ചിരിക്കുന്നത്. മുഖനാസികാവചനോ അനുനാസിക്ക. അടുത്ത് മുഖസഹിത നാസികയാ ഉച്ചാര്യമാണോ വർണ്ണോ അനുനാസിക? മുഖസഹിതമായ നാസിക വായു മുക്കും, അതാണ് മുഖസഹിത നാസിക. മുഖസഹിതമായ നാസിക കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന വർണ്ണങ്ങൾക്ക് അനുനാസികമെന്ന് സപ്ഞ. വീണ്ടും ഒരു പേരൂടെ കിട്ടി. നേരത്തെ വർഷം ദീർഘം പുടുതം, പിന്നെ ഉദാത്തം അനുദാത്ത സ്വരിതം, ഇപ്പം അനുനാസികം എന്നൊരു സപ്ഞയോടെ കിട്ടി. മുഖസഹിത നാസികമായി ഉച്ചരിക്കുന്ന ആ വർണ്ണത്തിന് അനുനാസിക സജ്ഞ. വായു മുഖം എന്ന് വെച്ചാൽ വായാണ് വായു. അതായത് ഇപ്പോൾ മുങ്ങ എന്ന് പറയുമ്പോൾ അവിടെ വായും മൂക്കും രണ്ടും ഉച്ചരിക്കുന്നു. ശ്വാസം രണ്ടിലൂടെയും വരുന്നു, കുറച്ച് മൂക്കിലൂടെയും വരുന്നു, കുറച്ച് വായുക്കൂടെയും വരുന്നു. അതുപോലെ മനസ്സിലാക്കി അനുസ്വാരം അല്ല, അനുസ്വാരം ഉം എന്ന് ഉച്ചരിക്കും. അപ്പം അതിന് അനുനാസിക സംഖ്യയുണ്ട്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുത്. അനുസ്വാരത്തിന് അനുനാസിക സംഖ്യ എന്ന് പറയുന്ന അനുസ്വാരം, അതിന് സംജ്ഞ വരുന്നു അനുനാസികം. തത് ഇത്ഥം പറയുന്നു. അത് ഇതുവരെ പറഞ്ഞത് ഉകാരോജി ഹർസദീർഘപ്രതാവ് തുടങ്ങി ഇതുവരെ പറഞ്ഞതല്ല ഇത്ഥം. ഈ പറയാൻ പോകുന്ന രീതിയിലാണ് എങ്ങനെ ആ ഈ ഊരേഷാം വർണ്ണാനാം പ്രത്യേകം അഷ്ടാദശ ഭേദാഹ. ആ ഈ ഊർ ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എന്നർത്ഥം. ഏകം ഏകം പ്രതി പ്രത്യേകം സമാസത്തെ നമ്മൾ പഠിക്കും. അഷ്ടാദശ ഭേദങ്ങളുണ്ട്, പതിനെട്ട് ഭേദങ്ങളുണ്ട്. ത്രിവർണ്ണസ്യ ദ്വാദശ, ത്രിവർണ്ണത്തിന് ദ്വാദശ ഭേദമുണ്ട് പന്ത്രണ്ട്. തസ്യ ദീർഘാഭാവ, അതിന് ദീർഘമില്ല. ഏച്ചാമൊക്കെ ദ്വാദശ, ഏച്ചുകൾക്കും പന്ത്രണ്ട് ഭേദമുണ്ട്. തേഷം ഹ്രസ്വഭാവ, ഹ്രസ്വമില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഇനി അതൊന്നും വിശദീകരിക്കുന്നില്ല. തുല്യാസ്യ പ്രയത്നം സവർണം. ആസ്യവും പ്രയത്നവും തുല്യമായാൽ അവയ്ക്ക് സവർണ സംജ്ഞയുണ്ട്. ഉദാഹരണം ആ എന്നെടുക്കുന്നു, ആ ദീർഘം എടുക്കുന്നു, ആ പ്ലുതം എടുക്കുന്നു. ഈ ആ ഇവയ്ക്ക് കിട്ടുന്ന സംജ്ഞയാണ്. അതായത് ഏകമാത്രമായ അകാരം, ദ്വിമാത്രമായ അകാരം, ത്രിമാത്രത്തിലുള്ള അകാരം, മൂന്നിനും കൂടെ ലഭിക്കുന്ന ഒരു സംജ്ഞയാണ് സവർണം. സാധാരണ ലൗകിക വ്യവഹാരത്തിൽ പറയുന്ന പോലെ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരെല്ലാം പറയും ഇവർ സവർണന്മാരാണ്. ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ടവരെ പറയും ഇവർ സവർണന്മാരാണ്. എന്നുവെച്ചാൽ സമാന വർണ്ണത്തിൽപ്പെട്ടവർ എന്നുള്ള അർത്ഥം. സമാന വർണ്ണത്തിൽപ്പെട്ടവരാണ് സവർണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ എന്താണ് ആ സവർണത്വം? ഇത് സാങ്കേതികമായ പാരിഭാഷികമായ സംജ്ഞയാണ്. ഇവിടെ എന്തുകൊണ്ട് ഇവർക്ക് സവർണത്വം ലഭിച്ചു? കാരണം ആ വർണ്ണങ്ങളുടെ സ്ഥാനവും പ്രയത്നവും തുല്യമായി, അതാണ് കാരണം. ആണ് പറഞ്ഞിരിക്കുന്നത് തല്ലോധിസ്ഥാനം ആഭ്യന്തര പ്രയത്നസ്ഥ ഇതി ഏതദ് ദ്വയം വിളിച്ചിടുന്നു. തല്ലുവാദി സ്ഥാനങ്ങൾ അതേതൊക്കെയെന്ന് ഇനി പറയും. മുമ്പ് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചൊക്കെയാണ് വിശദീകരിച്ചു. ഇപ്പോൾ ആ ക്രമത്തിൽ പറയുന്നു എന്നേയുള്ളൂ. ആഭ്യന്തര പ്രയത്നം, ആഭ്യന്തര പ്രയത്നവും ഇതി ഏതദ്വയം, ഈ പറയുന്ന രണ്ടും അതാണ് ഇതി ഏതദ്വയം. ഈ പറഞ്ഞ രണ്ടും, ഏത് താലു തുടങ്ങിയ സ്ഥാനങ്ങളും ആഭ്യന്തര പ്രയത്നങ്ങളും, യസ്യ വർണ്ണസ്യ ഏന വർണ്ണേന തുല്യം, ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണത്തിനോട് തുല്യമായി വന്നാൽ, ഏതൊരു വർണ്ണത്തിന് ഏതൊരു വർണ്ണത്തിനോട് സമാനതയുണ്ടോ, താലു തുടങ്ങിയ സ്ഥാനങ്ങളും ആഭ്യന്തര പ്രയത്നവും ഒരുപോലെ വന്നാൽ രണ്ട് വർണ്ണങ്ങൾ. അതിനാണ് ഉദാഹരണം പറഞ്ഞ ആ അകോ വിസർജനീയാന കണ്ഠ കണ്ഠസ്ഥാനം സ്പൃഷ്ടം പ്രയതനം സ്പർശാനാം ഈഷസ്പൃഷ്ടം അന്തസ്ഥാനം ഈഷദ്വരൂഷ്മണാം നിവൃതം സ്വരാണാം എല്ലാം പഠിച്ചാണ്. ഇവ ഒരുപോലെ വന്നിരിക്കുന്നു ആയത് ഏന യസ്യേനത്തിന്യം തദ്മിഥ, അത് പരസ്പരം സവർണസപ്നം സ്യാ, ഈ സവർണസപ്നയുണ്ട്. താലോ അധിസ്ഥാനവും ആഭ്യന്തര പ്രയത്നവും ഇത് രണ്ടും രണ്ട് വർണ്ണങ്ങൾക്ക് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സവർണം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സ്ഥാനം ഏതാണ് പ്രയത്നം ഏതാണെന്ന് അറിയണം. പ്രയത്നവും ആഭ്യന്തരം. എന്നാൽ ഇത് ഇങ്ങനെ ഇല്ലാത്ത ചില വർണ്ണങ്ങൾക്ക് സവർണസജ്ഞയുണ്ട്. പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് അത് സ്വീകരിക്കേണ്ടി വരുന്നു. അതാണ് ഋഗന ഋഗന ഋഷാണാമൂർധ സ്ഥാനം വേറെയായി, ഋഡത്തിൻ്റെ സ്ഥാനാന്ത സ്ഥാനം വേറെയായി, മൂർധം സ്വരാണാം സ്വരം നിങ്ങളുടെ ആഭ്യന്തര പ്രയത്നം മൂർധമാണ്, അത് ശരിയായി, പക്ഷെ സ്ഥാനം ശരിയാകുന്നില്ല. അങ്ങനെ വന്നുകൊണ്ട് വാർത്തികാരൻ അവിടെ പറയുന്നു, നിങ്ങളുടെ നിയമം അനുസരിച്ച് ഋതന് ഋതനും സവർണസജ്ഞ കിട്ടത്തില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? രണ്ടിൻ്റെയും ആഭ്യന്തര പ്രയത്നം തുല്യമാണെങ്കിലും സ്ഥാന വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്താ തകരാറുണ്ട്. ഋതനും ഋതനും സവർണസജ്ഞ വന്ന് അതിനെ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇവിടെ വാർത്തികാരൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ഞാനിതാ ഋഗനും ഋഗനും സവർണസജ്ഞ വിധിച്ചിരിക്കുന്നു, താങ്കൾക്ക് പലതും വിധിക്കാൻ അധികാരമുണ്ടെങ്കിൽ എനിക്കുമുണ്ട് അധികാരം എന്നാ പറയുന്നു. അങ്ങനെ ആദ്യമായി ഒരു വിധി അങ്ങനെ കത്തി, ഋഗനും ഋഗനും സവർണസജ്ഞമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞുകൊണ്ടുണ്ട് വെച്ചാൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും വിധിക്കാമോ? ഇതൊക്കെ അവിടെയാണ് വ്യാകരണത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാണിനി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ, കാത്യായനം പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്നല്ല വ്യാകരണൻ പറയുന്നത്. അത് പാണിനീയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങനെയാണ്. അങ്ങനെയല്ല വ്യാകരണം പറയുന്നത്, ഭാഷ അങ്ങനെ അതുകൊണ്ട് എന്നാണ്. ഭാഷ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അതെപ്പോഴും മനസ്സിരിക്കണം. ഭാഷ എങ്ങനെയോ അതിന് വ്യാകരണം, അല്ലാതെ വ്യാകരണത്തിനനുസരിച്ചൊരു ഭാഷ അങ്ങനെയില്ല. ഇത് വ്യാകരണം പഠിക്കുന്നവർ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ച് അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഭാഷ പ്രയോഗിക്കണമെന്നല്ല പറയുന്നത്. അത് ഭാഷയെക്കുറിച്ച് ജ്ഞാനമുള്ളവരുടെ ഇടയിൽ ഭാഷ എങ്ങനെ പ്രയോഗിക്കുന്നോ അതിൻ്റെ നിയമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ആ ഭാഷാപ്രയോഗത്തിനനുസരിച്ച് ഭാഷയുടെ നിയമങ്ങൾ പാണിനി പറയുന്നു. അപ്പോൾ അവിടെ സവർണം എന്ന് പറയുന്നൊരു സജ്ഞ വിധിച്ചു. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ സന്ധിപ്രകരണം എന്ന് സംജ്ഞാപ്രകരണം എന്ന് പറയുന്നത് സന്ധിപ്രകരണത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. അപ്പോൾ സന്ധി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരം സംജ്ഞകൾ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയാണ് ഭാഷ ഇരിക്കുന്നത്. ശുദ്ധിഭാസ്യ ഒരു പ്രയോഗമാണ്. ശുദ്ധിഭി ഉപാസ്യ, ശുദ്ധികളാൽ ഉപാസിക്കപ്പെടുന്നവൻ മഹാവിഷ്ണു ശുദ്ധിഭാസ്യ. അങ്ങനെ അതിൻ്റെ ആ ശബ്ദത്തിൽ നിന്ന് അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നതിന് എന്തൊക്കെയുള്ള നിയമങ്ങൾ, അത് പറയണം പാണിനിക്ക്. അതിൻ്റെ നിയമങ്ങൾ പറയണം. എന്തിനു വേണ്ടി? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. വേറൊന്നുമല്ല വ്യാകരണം എന്ന് പറയും. ഭാഷ തെറ്റുകൂടാതെ പ്രയോഗിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ നിലവിലിരിക്കുന്ന ആ ഭാഷാപ്രയോഗത്തിന് വിശദീകരിക്കാൻ പാണിനിയുടെ സൂത്രങ്ങൾ കൊണ്ട് കഴിയാതെ വരുന്നു, പാണിനിയുടെ നിയമങ്ങൾ കൊണ്ട് കഴിയാതെ വരുന്നു. എന്നാ ഭാഷ ഉണ്ട് താൻ. അപ്പോൾ കാത്യായനം പറഞ്ഞു, ദാ ഈ ഒരു നിയമത്തെ നിങ്ങളുടെ സൂത്രങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗത്തിന് സാധൂകരിക്കാൻ നിങ്ങളുടെ സൂത്രം പറ്റുന്നില്ല, അതുകൊണ്ട് ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ദാ ഞാൻ പറയുകയാണ്, നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്. ഇത് പാണിനീയത്തിന്റെ ഭാഗമാണ്. പാണിനി എന്ന് പറയുമ്പോൾ അതും കൂടെയാണ് കാത്യായനൻ, വാത്സ്യായനൻ, കാത്യായനൻ എന്നൊക്കെ പറയും. കാർത്തികവും അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭേദഗതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ ആലങ്കാരികമായി അതിനെ അലങ്കരിക്കുന്ന വസ്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം ഉണ്ട്. അപ്പോൾ പാണിനിയുടെ നിയമങ്ങൾ കൊണ്ട് സാധൂകരിക്കാൻ കഴിയാത്ത ശിഷ്ടപ്രയോഗങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർത്തികാരൻ പറയുന്നത്. അല്ലാതെ പാണിനി വിധിച്ചതുകൊണ്ടോ വാർത്തികാരൻ വിധിച്ചതുകൊണ്ടോ ഒരു പ്രയോഗം സിദ്ധമാകുന്നില്ല. അതാണ് വ്യാകരണത്തിൻ്റെ ഗുണവും ദോഷവും. ഗുണം എന്താണോ, കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭാഷയ്ക്ക് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി, കൃത്യമായ ഒരു നിയമം ഉണ്ടാക്കി, ഗുണം. ദോഷം എന്താണോ, ഭാഷയ്ക്ക് മുന്നോട്ട് വളരാൻ പറ്റാതെ, കാരണം ഈ നിയമത്തെ ഉല്ലംഘിക്കാൻ കഴിയാതെ വന്നു. ഈ നിയമത്തെ ഉല്ലംഘിക്കാൻ പറ്റത്തില്ല, കാരണം ഭാഷയ്ക്ക് നിയമമായിപ്പോയി. ഭാഷ എന്ന് പറയുന്നത് എന്താണോ, എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ജീവത്താണോ. അപ്പം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. പക്ഷേ മാറാൻ പറ്റില്ല എന്നുകൊണ്ട് ഉടൻ നോക്കും, പാണിനീയത്തിന് യോജിക്കുന്നതാണോ, പാർത്ഥികത്തിന് യോജിക്കുന്നതാണോ, ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ടപ്പം ഭാഷ മാറത്തില്ല. പ്രത്യേകിച്ചും സാഹിത്യ ഭാഷ, എഴുത്തു ഭാഷ, ആൾക്കാരുടെ സംഭാഷണത്തിന് ഈ നിയമം നോക്കാറില്ലല്ലോ ഒരു ഭാഷയും. അപ്പം ഭാഷയുടെ വളർച്ച, സംസ്കൃത ഭാഷയുടെ വളർച്ച ഈ കാരണം കൊണ്ട് തന്നെ മുരടിച്ചു പോയെന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇന്നത്തെ നമ്മുടെ ബുദ്ധി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറയാനും പറ്റത്തില്ല. കാരണം വാമൊഴിയായി പ്രചരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും നിയമത്തെ അനുസരിക്കുന്നതല്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എത്രയോ നമ്മുടെ ഭാഷയിൽ തന്നെ എത്രയോ ഇതുണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരം. അതിനെ സംബന്ധിച്ച് ഇന്നത് ശരി ഇന്നത് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു ഭാഷയുണ്ട്, എഴുത്തു ഭാഷ, സാഹിത്യ ഭാഷ, ശാസ്ത്രഗ്രന്ഥങ്ങളിരിക്കുന്ന ഭാഷ. ആ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. എല്ലാ ഭാഷകളിലും അങ്ങനെയാണ്. സാഹിത്യ സംസാരിക്കുന്ന ഭാഷയല്ല ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർ പഠിക്കുന്ന ഭാഷ, രണ്ടും രണ്ടാണ്. സമാനതകളുണ്ടെന്നേ ഉള്ളൂ, എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. ഇന്നൊക്കെ അതിൻ്റെ ഭാഷയുടെ കാഴ്ചപ്പാടൊക്കെ ആധുനിക കാലഘട്ടത്തിലൊക്കെ മാറുന്നുണ്ട്. അത് വേറെ കാര്യം. ഇതിപ്പോൾ ഏത് ഭാഷയെക്കുറിച്ച് നമ്മൾ പറയുന്നു, ഇന്നും ഭാഷ പത്രഭാഷ വേറെ, ടി വി ഭാഷ വേറെ, സീരിയൽ ഭാഷ വേറെ, ഇങ്ങനെയൊക്കെ ഭാഷകൾ പലതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ഭാഷ വേറെ, ട്വിറ്റർ ഭാഷ വേറെ, അങ്ങനെയൊക്കെ ഇന്ന് പ്രത്യേകം പ്രത്യേകം ഭാഷകളുണ്ട്. മെസ്സേജ് ഭാഷ വേറെ, വാട്സാപ്പിൻ്റെ ഭാഷ വേറെ, ഒരുപാട് ഭാഷകളുണ്ട്. ഇന്ന് ഇതൊന്നും നമ്മുടെ പിടിയിലൊന്നും കിട്ടാത്ത രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടങ്ങനെ ഇല്ലല്ലോ, സംസാരിക്കുന്ന ഭാഷ, എഴുത്തു ഭാഷ, രണ്ട് ഭാഷകൾ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഭാഷയുടെ ഇത് വെച്ചതൊന്നും ചിന്തിക്കരുത്, കാലം മാറിയ ഇതാണ്. അതാണ് സംസ്കൃതത്തെ സംബന്ധിച്ച് ഇതാണ്. അതിന് പറയും, അപ്പോൾ ഏത് ഭാഷയ്ക്കാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കിയത്? വൈശിഷ്ടപ്രയോഗത്തിന്. വൈശിഷ്ടന്മാരാരാണ്, അതിനൊക്കെ നിയമമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാഭാഷ്യത്തിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പഴയ ക്ലാസ്സുകളിലൊക്കെ. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ അതിൽ നമ്മുടെ ഇന്നത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ കുലീനമായ ഭാഷ ഉപയോഗിക്കുന്നവരെ ശിഷ്ടന്മാരെന്ന്. അങ്ങനെ ഒരു ഭാഷ സംസ്കൃതത്തിൽ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വർത്തമാനം പറയുന്നവരൊക്കെ നമ്മൾ പറയുമല്ലോ, അത് തന്നെ ആ ഭാഷ. അത് ഭാഷ അങ്ങനെ ഭാഷയും സംസ്കരിക്കുമല്ലോ, സംസ്കരിക്കുന്ന ഒന്നാണല്ലോ സംസ്കൃതം. അപ്പോൾ ആ ഭാഷയ്ക്കനുസരിച്ച് നിയമം ഉണ്ടാക്കി. അപ്പോൾ പാണിനിയുടെ നിയമങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന ഭാഗങ്ങളിൽ കാർത്യായന നിയമം ഉണ്ടാക്കി, ഭാഷ വീണ്ടും മുമ്പോട്ട് പോയി, ഇതിന് രണ്ടിനും ഉൾക്കൊള്ളാൻ വയ്യാതെ വന്നു. അപ്പോൾ പിന്നെ ഭാഷ്യകാരൻ നിയമം ഉണ്ടാക്കി, ഭാഷ്യം നൂറുകണക്കിന് നിയമങ്ങൾ, പരിഭാഷകൾ, വാർത്തകങ്ങൾ എന്തെല്ലാം. ഒരായുസ് കൊണ്ടുപോലും നമുക്ക് പഠിച്ചു തീരാൻ കഴിയാത്ത അത്ര വലുപ്പത്തിൽ വിസ്തൃതമായി നിയമങ്ങളുണ്ടാക്കി. അതിൻ്റെ അറ്റവും മൂന്നേക്കാണ് ഞാൻ പറയുന്നത്. വളരെ വിപുലമാണത്. അതോടുകൂടി പിന്നെ ഈ വ്യാകരണത്തിൻ്റെ ഇത് പിന്നെ അതിക്കിടന്നുള്ള കളിയായി. നമുക്ക് പറ്റുന്ന ഇരിക്കുന്ന എന്താണ്, നമ്മൾ ഭാഷയുടെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് വ്യാകരണം പഠിക്കുന്നത്. പക്ഷേ പാണിനിയുടെ സൂത്ര രചനാശൈലിയിലുള്ള ക്ലിഷ്ടത കൊണ്ട് നമുക്ക് പിന്നെ വ്യാകരണ നിയമങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടി വരുന്നു. ഭാഷയെക്കുറിച്ചല്ല പഠിക്കുന്നത്, സൂത്രങ്ങളെക്കുറിച്ചുള്ള പഠനമായി മാറി. ഇതിൽ ചില സൗകര്യങ്ങളുണ്ട്, ക്ലിഷ്ടതയുണ്ട്. സൗകര്യം എന്ന് പറയുന്നത് ഈ നിയമങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. പഴയ കാലത്ത് പ്രത്യേകിച്ച് ലിപി എഴുത്തും ഒക്കെ കുറവായിരുന്ന കാലഘട്ടത്തിൽ, ലിപി ഉണ്ടായിരുന്നു കുറവായിരുന്നു, പ്രചാരത്തിൽ അധികമില്ലായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് സൂത്രം. പക്ഷേ അതിനുവേണ്ടി ഓർത്ത് വെച്ച പാണിനിയുടെ ഈ സംവിധാനം വളരെ ക്ലിഷ്ടമാണ്. ഒരുപാട് നിയമങ്ങൾ, അത് നിങ്ങൾക്ക് മുമ്പോട്ട് ചെന്നതും മനസ്സിലാവും. അത് മനസ്സിലാക്കുന്നവർക്ക് രസകരമാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. മനസ്സിന് ഉത്സാഹത്തെ ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് അങ്ങനെയാണല്ലോ, കുരുക്കുകൾ അഴിക്കുന്നതാണല്ലോ ചിലർക്ക് ഇഷ്ടം. പ്രോബ്ലംസ് സോൾവ് ചെയ്യുക ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് തലവേദനയാണ്, രണ്ടും ഉണ്ടല്ലോ. ആ ഇഷ്ടവും ഇഷ്ടക്കേടുന്നതിലും വരാം. അതുകൊണ്ട് ചിലർക്ക് മനസ്സിലായി വരുമ്പോൾ വലിയ രസകരമായി തോന്നും. പക്ഷേ അതിനനുസരിച്ച് അതിൻ്റെ ക്ലിഷ്ടത കൂടി വരും. അതുകൊണ്ട് നമുക്ക് ഭാഷയുടെ നിയമം പഠിക്കണം, പിന്നെ ആ നിയമത്തിൻ്റെ നിയമം പഠിക്കണം. അങ്ങനെ ഒരു അധിക ജോലിയുടെ വരും. അതാണ് പലരും ഇത് ഇട്ടിട്ട് ഓടുന്നത്, വഴിയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു. വ്യാകരണം പഠിക്കാൻ തുടങ്ങിയിട്ട് സംസ്കൃതമേ വേണ്ടെന്ന് വെച്ചാൽ എത്ര പേര് എനിക്കറിയാം. അവർ വിചാരിക്കുന്ന ഇതാണ്, ഈ സംസ്കൃതത്തിൻ്റെ വ്യാകരണം ഇത്രയും ക്ലിഷ്ടമാണെങ്കിൽ ഇതിലൂടെ വരുന്ന സംസ്കൃതം ഇതിലും എത്ര വലിയ ക്ലിഷ്ടമായിരിക്കുമെന്ന്. അങ്ങനെയല്ല, സംസ്കൃതം സരളമാണ്, ഇതിൽ ക്ലിഷ്ടതയുണ്ട്. പക്ഷെ പറഞ്ഞല്ലോ, ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചില സൗകര്യങ്ങളുണ്ട്, രണ്ടും ഒരുമിച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു വർണ്ണയും ഇതഹ സാവർണ്യം വായിച്ചു വാർത്തികം വന്നുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചു. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് സാവർണ്യം വായിച്ചു. അതുകൊണ്ട് ഇതിൽ കയറി ഇങ്ങനെ മുറുകെ പിടിക്കുന്നു. അത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. ഇവിടെ ചില പണ്ഡിതന്മാരുണ്ട് മലയാളത്തിൽ, വലിയ പാണിനിമാരെന്നാണ് വിചാരിച്ചിരിക്കുന്നു. പാണിനിയുടെയും അപ്പൂപ്പനാണെന്നുള്ള ഭാവത്തിൽ ആ നിയമം എഴുതി വയ്ക്കുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇവരെ ഞാൻ ആരാ ജോലപ്പെടുത്തിയത്? നിങ്ങളാരെങ്കിലും ജോലപ്പെടുത്തിയത്? ഞാൻ ജോലപ്പെടുത്തിയിട്ടില്ല. ഇതിങ്ങനെ തന്നെ ആയിക്കോണം, അല്ലെങ്കിൽ തെറ്റാണ്, ഇന്നത് ശരിയാണ്. വ്യാകരണത്തിൻ്റെ അടിസ്ഥാന തത്വം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഭാഷയ്ക്ക് നിയമം പറയുന്നത് ആ ഭാഷയുടെ വളർച്ചയെ തടയുന്നതാണ്. അപ്പോൾ ചോദിക്കും, കാര്യം മനസ്സിലാക്കാൻ വേണ്ട നിയമം ഇല്ല? നിയമം മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഭാഷയിലൂടെ കാര്യം മനസ്സിലാക്കുന്നു, മനസ്സിലാക്കുന്നേ ഇല്ല. നമ്മളെങ്ങനെയാ ഭാഷയിലുള്ള കാര്യം മനസ്സിലാക്കിയത്? മനസ്സിലായി, ഒരു നിയമം പഠിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കിയത്. ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല. എത്ര പേർക്കറിയാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന? എത്ര പേർക്കറിയാം അതിൻ്റെ നിയമങ്ങൾ? മലയാളം സംസാരിക്കുന്ന എത്ര പേർ നിയമങ്ങൾ അറിയാം? ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ശരി ഇത് തെറ്റെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയില്ല. എന്നിട്ട് അതിനെ അതിൻ്റെ പുറകെ നടക്കും കുറെ ആൾക്കാർ. എന്തോ മഹാകാര്യം പറഞ്ഞു എന്നുള്ള രീതി. മൂക്കെല്ലാ രാജ്യത്തും പറയും മൂക്കൻ രാജാവെന്ന് പറഞ്ഞു അസംബന്ധങ്ങളാണ്. അത് അനുസരിക്കാത്തവരുമുണ്ട് കേട്ടോ. മലയാളത്തിലൊരു സാഹിത്യകാരൻ പറയും, ഞാൻ പറയുന്നതന്നെ എൻ്റെ ഭാഷയുടെ നിയമം, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ ആണുങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംസ്കൃതത്തിൽ ഇതിൻ്റെ ആവശ്യം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന് ഈ സാഹിത്യ ഈ ദർശനങ്ങൾ മറ്റു വിഷയങ്ങളിലൊക്കെ ഉത്പത്തി അനുസരിച്ച് അർത്ഥങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അത് ദാർശനികന്മാർക്ക് പണ്ഡിതന്മാർക്കാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. പത്രം വായിച്ച് മനസ്സിലാക്കുന്നതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. മൃഗങ്ങൾക്ക് പോലും ഭാഷയുണ്ട്. അവരേത് വ്യാകരണം വെച്ചാൽ അവർ ആശയവിനിമയം ചെയ്യുന്ന പക്ഷികൾക്കുണ്ട്. ഞാനിത് പറയുന്ന കാര്യം ചിലർ എന്നെ വ്യാകരണം പഠിപ്പിക്കാൻ വരും വന്നിട്ടുണ്ട്. ഒരു പ്രൊഫസർമാരെന്നൊക്കെയാ പറയുന്നു. എവിടത്തെ പ്രൊഫസറാ? ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചു. നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ച ഏത് വ്യാകരണമാണ് പഠിച്ചത്? അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല. അവിടെ നിന്ന് വ്യാകരണത്തെക്കുറിച്ച് പലരും എഴുതിയിരിക്കുന്ന പഠിച്ചിട്ടുണ്ട്. എല്ലാ കാര്യമായി ഒരു വ്യാകരണം പഠിച്ചു. എന്തിനാണ് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുന്നത്? അതിരിക്കട്ടെ. അതുകൊണ്ട് വ്യാകരണം പഠിച്ചു എന്ന് വിചാരിച്ചു നിങ്ങൾ വ്യാകരണ ഭ്രാന്തന്മാരൊന്നും ആകരുത്. അല്ലാതെ തന്നെ അതൊക്കെ ഉണ്ട്. ഇനി ഇനി ഇത് പഠിച്ച് അതിൻ്റെ ഭ്രാന്ത് കൂടെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയരുത്. അങ്ങനെ വന്നാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതൊന്നും ആകരുത്. ഇനി സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു. അകുഹ വിസർജനീയാനാം കണ്ഠ പറയുന്നു. ആ കവർക്കം ഹ വിസർഗം, വിസർഗത്തിന് പ്രാചീന ആചാര്യന്മാർ പറഞ്ഞ പേരാണ് വിസർജനീയം. അതിൻ്റെ സ്ഥാനം എന്താണ്? കണ്ഠമാണ്. ഈ ചുശാനാം താലു, ഈ ചു ചവർഗം, യാശ വേടെ സ്ഥാനം താലുവാണ്. ഋഷാണാം മൂർധ, ഋട്ടു ടവർഗം, രാഷ ഇതിൻ്റെ സ്ഥാനങ്ങൾ മൂർധാവാണ്. ഋതുലസാനാം ദന്ത, ഋതു തവർഗം, ലാസ ഇതിൻ്റെ സ്ഥാനങ്ങൾ ദന്തങ്ങളാണ്. ഉപപത്മാനിയാനാം ഓഷ്ഠ പവർഗം ഉപത്മാനിയം ഉപത്മാനിയ എന്ത് സന്ധ്യ അവിടെ ഒന്ന്? ആ അതാണ് ഉപപത്മാനിയാനാം ഓഷ്ഠങ്ങൾ, അധരം ഓഷ്ഠം എല്ലാം കൂടെ ചേർത്താണ് ഓഷ്ഠ എന്ന് ദീവാനത്തിൽ പറയുന്നത്. നാസിക എന്റെ സ്ഥാനം നാസികയാണ്. ച എന്ന് പറഞ്ഞുകൊണ്ട് ഞാ ഇവയ്ക്കെല്ലാം അതാത് സ്ഥാനം വരും. അത് ഏതിൽ പെട്ടിരുന്നോ അത്. ഇപ്പൊ ചായയിൽ പെട്ടിരിക്കുന്നതിന് ചായയുടെ സ്ഥാനം, ടായിൽ പെട്ടിരിക്കുന്ന ചവർഗത്തിൽ, ടവർഗത്തിൽ പെട്ടതിന് അതിൻ്റെ സ്ഥാനം, കവർഗത്തിൽപ്പെട്ടതിന് അതിൻ്റെ സ്ഥാനം, അങ്ങനെ ചേർത്തോണം. ഏത് ഐതോഹോ കണ്ടതാലോ, ഏത് ഇതിന് കണ്ടതാലുമാണ് സ്ഥാനം. ഓ തൗത്തോഹോ കണ്ടോഷ്ണം, ഓ തൗത്തിന് കണ്ടോഷ്ഠം. കണ്ടോഷ്ഠത്തിന് എന്താ സന്ധി വന്നതെന്ന് ഞാൻ പ്രത്യേകം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തോഷ്ഠയോ സമാസേവ ഓർമ്മയുണ്ടപ്പോ. ഞാൻ വിചാരിച്ച് ഈ യാത്രയിലൊക്കെ എല്ലാം മറന്നുപോയിരുന്നു, മറന്നിട്ടില്ല. വകാരസ്യ ദന്തോഷ്ഠം, വകാരത്തിന് ദന്തോഷ്ഠമാണ്. ജിഹ്വാമൂലിയസ്യ ജിഹ്വാമൂലം, ജിഹ്വാമൂലിയം അതിന് ജിഹ്വാമൂലമാണ്. നാസിക അനുസ്വാരസ്യ അനുസ്വാരം, അതിൻ്റെ സ്ഥാനം അനുസ്വാര നാസികയാണ്. അപ്പം ഇതെന്തിനാ ഇവിടെ പറഞ്ഞത്? തുല്യാസ്യ പ്രയത്ന സവർണമെന്ന് പറയുന്നതിന് താലു എന്ന് പറഞ്ഞു. ആ സ്ഥാനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് പറഞ്ഞു. ഇനി പ്രയത്നം എന്താണെന്ന് അറിഞ്ഞു എന്നാലേ ആ സൂത്രം മനസ്സിലാവും. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പഠിച്ചത്, ഇതൊക്കെ പഠിച്ചിട്ട് ആ സൂത്രം പഠിച്ചത്. യത്നോ ദിധ. യത്നോ രണ്ടു തരത്തിലുണ്ട്, ആഭ്യന്തരവും ബാഹ്യസ്ഥ. ആഭ്യന്തരവും ബാഹ്യവും ആദ്യഹ പഞ്ചധ. ആദ്യം എന്ന് പറഞ്ഞാൽ ഏത്? ആഭ്യന്തര പ്രയത്നം അഞ്ച് തരത്തിലുണ്ട്. മുമ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സ്പൃഷ്ട ഈശസ്പൃഷ്ട ഈശദ്വിവൃത വിവൃത സംവൃത ഭേദ. സ്പൃഷ്ടം ഈശസ്പൃഷ്ടം ഈശദ്വിവൃതം നിവൃതം സംവൃതം. സ്പൃഷ്ടം ഈശസ്പൃഷ്ടം ഈശദ്വിവൃതം നിവൃതം സംവൃതം അഞ്ചെണ്ണം ആണ് ആഭ്യന്തര പ്രയത്നം. ഇത് നമ്മൾ മുമ്പ് പഠിച്ചാണ്. തത്ര സ്പൃഷ്ടം പ്രയത്നം സ്പർശാന, സ്പർശങ്ങളുടെ പ്രയത്നമാണ് സ്പൃഷ്ടം. എന്താണ് സ്പർശങ്ങൾ? അടുത്ത് പറയും. കാതയോ മാവസാന സ്പർശ, കാ തുടങ്ങി മാവരെ നിജവർഗാക്ഷരം. സ്പൃഷ്ടങ്ങൾ എന്ന് പറയുന്നത് സ്ഥാനമാണ് സ്പർശങ്ങളുടെ സ്ഥാനമാണ് സ്പൃഷ്ടം. ഈശസ്പൃഷ്ടം അന്തസ്ഥാനം, അന്തസ്ഥങ്ങളുടെ ആഭ്യന്തര പ്രയത്നം ഈശസ്പൃഷ്ടമാണ്. അന്തസ്ഥേതാണ് അടുത്ത് പറയണു. അന്തസ്ഥാഹ എണ്ണാണ്, എണ് പ്രത്യാഹാരം. യാ വരട്ടില്ല, യാ വരാട്ട് ഇല്ലാണ്, യാ വരല്ല എണു. അന്തസ്ഥാഹ ഈഷദ്വൃതം ഊഷ്മണാം. ഊഷ്മാക്കളുടെ ആഭ്യന്തര പ്രയത്നം ആണ് ഈഷദ്വൃതം. എന്താ ഊഷ്മാക്കൾ? അടുത്ത് പറയും. ചില ഊഷ്മാണ ശല്ലുകളാണ് ഊഷ്മാക്കൾ. അതിന്റെ ആഭ്യന്തര പ്രയത്നമാണ് ഈഷദ്വൃതം. വിവൃതം സ്വരാണാം അച്ചസ്വരാഹ. വിവൃതമാണ് സ്വരങ്ങളുടെ സ്ഥാനം. വിവൃതം സ്വരാണാം അച്ചസ്വരാഹ. ഇനി അതിൽ അകാരത്തിന് വേണ്ടി പ്രത്യേകം പറയുന്നു. സസ്യ വർണ്ണസ്യ പ്രയോഗിയ സമ്മർദ്ദം ഹ്രസ്വ അകാരം. വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സമ്മർദ്ദമായി പരിഗണിക്കണം. കാരണം വിവൃതം സ്വരാണാന്ന് പറഞ്ഞ് സ്വരങ്ങൾക്കെല്ലാം വിവൃതമാണ്. പക്ഷേ ഹ്രസ്വ അകാരത്തെ വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ല തിരിഞ്ഞുപോയി. കർസ്വസ്യ അവർണസ്യ പ്രയോഗിയ സമ്മർദ്ദം. കർസ്വ അവർണത്തിന് പ്രയോഗത്തിൽ, അതായത് ഭാഷാപ്രയോഗത്തിൽ സമ്മർദ്ദമായി പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് തിരിച്ചാണ്, തിരിഞ്ഞു പോയതാണ്. അന്നിടെ ഞാൻ ചിന്തിച്ചു തന്നെ ആരെങ്കിലും തെല്ലാൻ വരുന്നുണ്ടോന്ന്. ബുദ്ധി മാറിപ്പോയി. മലയാളത്തിൽ വിവൃതം തന്നെ ബംഗാളികൾ ഉച്ചരിക്കുന്നത് കേട്ടോ? അത് മല്ലോ ഓ എന്നവർ പറയുന്നു. വിവൃതമായിട്ടല്ല സമ്മർദ്ദമായിട്ടവർ ഉച്ചരിക്കും. മലയാളത്തിൽ ആ വാ തുറന്നേ മലയാളികൾ വർത്താനം പറയാറുണ്ട്. അപ്പോൾ ഹ്രസ്വസ്യ വർണ്ണസ്യ പ്രയോഗ സമ്മർദ്ദം. ഹ്രസ്വ അകാരത്തിന് പ്രയോഗത്തിൽ സമ്മർദ്ദമാണ്, സമ്മർദ്ദമായിട്ടാണ് അത് പ്രയോഗിക്കുന്നത്. പ്രക്രിയാദശയാന്തു വിവൃതമേവ. പ്രക്രിയാദശയിൽ വിവൃതമായിട്ട് എന്നുവെച്ചാൽ വ്യാകരണ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വിവൃതമായിട്ട് അത് അകാരത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. പക്ഷെ നമ്മൾ ആ എന്ന് പറയുന്നത് സാധാരണ വിവൃതം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് വിശദിക്കുക. അതൊക്കെ മുമ്പ് പറഞ്ഞല്ലോ, വിവാരേതി സംവാരേതി എന്നൊക്കെ നേരത്തെ വിശദീകരിച്ചതല്ല. അതൊക്കെ പഴയ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ മതി. അന്നും വലിയ പ്രാധാന്യമുള്ളതല്ല, പിന്നെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇത് നമ്മൾ എഞ്ചുപൊടി പഠിച്ചു വയ്ക്കുന്ന പോലെ പഠിച്ചു വെച്ചിട്ട് പ്രയോഗിക്കുക അത്രയേ ഉള്ളൂ. ഈ രണ്ട് രണ്ടും എന്നൊക്കെ പറഞ്ഞങ്ങ് പറയും. ഈ രണ്ട് നാല് രണ്ടല്ല അല്ലേ. ബാഹ്യപ്രയത്നസ്തു ഏകാദശ. ബാഹ്യപ്രയത്നം ഏകാദശ പ്രകാരത്തിനുണ്ട്. അത് ഏകാദശ എണ്ണി പറയാം. വിവാര സംവാര ശ്വാസ നാദ ഘോഷ അഘോഷ അല്പപ്രാണ മഹാപ്രാണ ഉദാത്ത അനദാത്ത സ്വരിത 11. അതിൽ ഉദാത്ത അനദാത്ത സ്വരിതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്തായിട്ടാ പഠിച്ചത്? അതെന്താ എന്തായിട്ടാ പഠിച്ചത്? സ്വപ്നങ്ങളായിട്ട്. ഏതിൻ്റെ സ്വപ്നമായിട്ട്? അച്ഛൻ്റെ സ്വപ്നങ്ങളായി പഠിച്ചു. ഇവിടെ ഇപ്പോൾ ഇതിനെ പഠിക്കുന്നത് എങ്ങനെ? അച്ഛൻ്റെ പ്രയത്നമായിട്ട്. അവിടെ ഇതിനെ സ്വപ്നം എന്ന് വിളിച്ചു, ഇവിടെ ഇതിനെ പ്രയത്നം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ത് പ്രയത്നം? ആഭ്യന്തരമോ ബാഹ്യമോ? ബാഹ്യം, ബാഹ്യപ്രയത്നമായിട്ട്. അപ്പോൾ ഉദാത്ത അനുദാത്ത സ്വരങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനാദ്യം മൂന്നെണ്ണം മാറ്റി വയ്ക്കുക. ഈ ഉദാത്ത അനുദാത്ത സ്വരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സ്വരിതം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വരങ്ങളുടെ ബാഹ്യപ്രയത്നമാണ് എന്ന് പറഞ്ഞാൽ, ഈ സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള പ്രയത്ന ഭേദം വരാം. സ്വരങ്ങളിലുള്ളതാണ്, കൃത്യമായി വേർതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും ഈ ആ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ആ ശബ്ദം കൊണ്ടായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ നീട്ടിയും കുറുക്കിയൊക്കെ ഉച്ചരിക്കാറുണ്ട്, ഉയരത്തിയും താഴ്ത്തിയും ഉച്ചരിക്കാറുണ്ട്. ശബ്ദം പുറത്തു വരുന്നതിനും കേൾക്കുന്നതിനും തന്നെ വ്യത്യാസം നമുക്കറിയാം. അതെന്താണ്? പ്രയത്നഭേദം. അതിനാണ് പ്രയത്നഭേദം എന്ന് പറയുന്നത്. അതുള്ളത് തന്നെയാണ് ശബ്ദത്തിൽ. കർശനമായി നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചിലർ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് കഴിഞ്ഞെന്ന് വരാം. ഒന്നും നമുക്കില്ല എന്ന് വിചാരിച്ച് നമുക്കില്ലാത്തത് ആർക്കും ഇല്ലെന്ന് പറയാൻ പറ്റും, നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മൂന്നെണ്ണം അതിന് പ്രത്യേകം എടുക്കുക. ഉദാത്ത അനുദാത്ത സ്വരിതം എന്ന് പറയുന്നത് അച്ഛൻ്റെ ബാഹ്യപ്രയത്നമാണ്. അപ്പോൾ ബാഹ്യപ്രയത്നങ്ങളെ മൂന്നെണ്ണം നമ്മൾ അച്ഛന് മാറ്റി, പിന്നെ ബാക്കി എത്രയുണ്ട്? പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയാ കറക്റ്റാണോ? എനിക്ക് കണക്ക് വലിയ പിടിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏതൊക്കെ? വിവാര, സംവാര, ശ്വാസ, നാദ, ഘോഷ, അഘോഷ, അല്പപ്രാണം, മഹാപ്രാണം, എത്രയെണ്ണം? ഇത് ഏതിൻ്റെ ബാഹ്യപ്രയത്നമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അക്ഷരസമാമനായത്തിലെ വ്യഞ്ജനങ്ങളെ എടുക്കണം. അത് അക്ഷരസമാമനായ രീതി എഴുതി കാണിച്ച് എഴുതി വച്ചിട്ടുണ്ടല്ലോ, അത് നോക്കും. നമ്മളെ സ്ക്രീനിൽ നോക്കണം. ഇത് അക്ഷരസമാമനായല്ലോ എഴുതിയിരിക്കുന്നു, അക്ഷരസമാമനായം വേണം. ഇത് വർണ്ണമാല, ലോകപ്രസിദ്ധമായിരിക്കുന്ന ഇതിനെ വർണ്ണമാല എന്ന് പറയും. ഇതല്ല. ആ ഇതാ വന്നു, എല്ലാം വന്നില്ലേ? ആ ഇപ്പോൾ വന്നു. ഇതെന്താ കൂടിക്കുഴഞ്ഞ കിടക്കുന്നു, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതെവിടെയാ തുടങ്ങുന്നത്? അക്ഷരസമാമനായത്തില ഹല്ലിനെ കിട്ടണം. ഹല്ല് ഹല്ല് മാത്രം എടുത്ത് ശരിയായില്ല. ഹല്ല് മാത്രം ഹയവരട്ട് ലണ്ണു ഞമ്മെന്നാണ്. ആ ഇപ്പൊ വന്നു. ജപഞ്ഞകടദർശകളുടെ ഉപജനം കപൈശ്വര ഹല്ല്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനെ നമ്മൾ ഇനി ഇതിനെ രണ്ടായി പിരിക്കണം, രണ്ടും പ്രത്യേകം പ്രത്യേകമാക്കണം. ഇങ്ങനെ വേണം, നിരത്തി ഒന്ന് കഴിഞ്ഞാൽ മതി, നിരത്തിയെടുത്താലും മതി. രണ്ടാക്കണം ഇതിനെങ്ങനെ? ഹസ്യം കരു, അങ്ങനെ ഇതിനെ രണ്ടാക്കണം. രണ്ടും പ്രത്യേകം എടുത്ത് കാണിക്കണം, കൊണ്ട പ്രത്യേകം തിരിച്ചറിയത്തക്ക രീതിയിൽ. ഹസ്യം എന്ന് പറയുമ്പോൾ ഹയപരോട്ടിലാണ് ഞമ്മങ്ങൾ നമ്മൾ ജമഞ്ഞ് കടദശ് ജപദശ്, ഇത്രയും ഒരു സെക്ഷനാക്കണം. അത് നിരത്തി എഴുതിക്കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ലണ്ണിനെ മേണോട്ട് ചേർത്ത്, ഞമ്മോണം അങ്ങോട്ട് ചേർത്ത്, ജപഞ്ഞ് കടന്നിഷ്ടമോട്ട് ദശ, എല്ലാം ഒരുമിച്ച് വന്നാലും കുഴപ്പമില്ല. എങ്ങനെ വേണം? അതൊരു സെക്ഷൻ കിട്ടണം പ്രത്യേകം. ഹസ് അത് തന്നെ. അല്ലെന്താ ഹസ് അല്ല വന്നു, മറ്റു വേണം, ഇപ്പൊ കാണിച്ചതും വേണം. ബാക്കിയുള്ള പ്രത്യേകമാക്കണം, രണ്ടും രണ്ടാക്കണം. ഖരിനെ പ്രത്യേകമാക്കണം, ഹസ്സിനെ പ്രത്യേകമാക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് കമ്പ്യൂട്ടറിൽ ചെയ്തെടുക്കാത്തും ഇത് വരും. നമ്മുടെ പുസ്തകത്തിലും എല്ലാം കുറച്ച് മറിച്ച് എഴുതിയിരിക്കുന്നു. അതുപോലെ രണ്ടും മാത്രം പ്രത്യേകം കൊടുക്കുന്നു. ആ അത് മതി. അത് ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നോക്കിയാൽ മതി. ഹസ് ഫൈവറേറ്റിലാണ് ഞങ്ങൾ നമ്മൾ ജവഞ്ഞ് കിടദേശ. ഇതൊരു സെക്ഷൻ. പിന്നെ ഖപ്പച്ചട്ട ധജട്ട കപ്പയു ശേഷസ്വര. ഇത് തന്നെ രണ്ടാക്കിയത് ബാഹ്യപ്രയത്നവും പിന്നെ ഏതിന് ഏതൊക്കെയാണ് ബാഹ്യപ്രയത്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കല്ലുകളെ രണ്ടാക്കും. ഇതിൽ അവസാനത്തെ സൂത്രത്തെ നമ്മൾ വിട്ട് കല്ല്. പക്ഷേ സമാമനായത്തിലെ അവസാനത്തെ സൂത്രമാണ് കല്ല്. ആ കല്ലിനെ നമ്മൾ വിട്ട് ആവശ്യമില്ല. എന്തുകൊണ്ട്? കല്ലിലൊരക്ഷരമുള്ളത് ആദ്യം വന്ന് ഹയവരട്ടിൽ വന്നു. പിന്നെ എന്തിനവിടെ കല്ല് പറഞ്ഞാൽ ചില പ്രത്യാഹാരങ്ങൾ ഉൾപ്പെടുത്തി ചില പ്രത്യേക ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഹസ്യൽപ്പെട്ട വർണ്ണങ്ങൾ ഇവയുടെ ബാഹ്യപ്രയത്നം ഏതാണ്, ഖരിൽപ്പെട്ട വർണ്ണങ്ങൾ അവയുടെ ബാഹ്യപ്രയത്നം ഏതാണ്, ഇതാണ് നോക്കേണ്ടത്. കാരണം അത് രണ്ട് സെക്ഷനായി തിരിച്ചിട്ടാണ് പാണിനി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഹസ്യല്ലേ ഇവിടെ, ആ ഹസ്യന്റെ ബാഹ്യപ്രയത്നം ഏതൊക്കെയാണ് പുസ്തകത്തിൽ നോക്കുക. അശഹ സംവാര നാദ ഘോഷാസ്ഥ ഉണ്ടോ? ഹസ്യന്റെ ബാഹ്യപ്രയത്നങ്ങൾ മൂന്നാണ് എന്ന് പറഞ്ഞാൽ ഹസ്യൽപ്പെട്ട വർണ്ണങ്ങൾക്ക് മൂന്ന് ബാഹ്യപ്രയത്നങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സംവാര നാദ ഘോഷാസ്ഥ ഉണ്ടല്ലോ. ഇനി അടുത്ത് വരുന്ന ഏതാണ്? ഖരി. ഇതിന്റെ തൊട്ടു മുമ്പിൽ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കുക. ഖരോ വിവാരാശ്വാസ അഘോഷാസ്ഥ. ഇവിടെ നമ്മുടെ അക്രമത്തിന് വേണ്ടി അങ്ങനെ മാറ്റിയെന്നേ ഉള്ളൂ. ഇവിടെ അവസാനമല്ലേ ഖരു വന്നിരിക്കുന്നു. ഖരിന്റെ ബാഹ്യപ്രയത്നം ഏതൊക്കെയാണ്? വിവാരം ശ്വാസം അഘോഷം. ഇത് രണ്ടും ആദ്യം വ്യഞ്ജനങ്ങളെ ഹസ്സായിട്ടും ഖരായിട്ടും തിരിച്ചിട്ട് അതിൻ്റെ ഏതൊക്കെയാണ് ബാഹ്യപ്രയത്നങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഖരോ വിവാര ശ്വാസ അഘോഷാസ്ഥ. ഈ ഖർ എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. അതിനകത്ത് ഒരുപാട് വർണ്ണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒന്നല്ല ഖരം എന്ന് പറയുന്നത്, പലതാണ്. അതുകൊണ്ടാണ് ഇവിടെ ബഹുവനത്തിൽ ഖരഹ എന്ന് പറഞ്ഞത്. അത് പലതായതുകൊണ്ടാണ് വിവാര നല്ല വിവാരാഹ ശ്വാസാഹ അഘോഷാഹ പല വർണ്ണങ്ങളുള്ളതുകൊണ്ട്. അതുപോലെ ഹസ് എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. പക്ഷെ അതിൽ ഒരുപാട് വർണ്ണങ്ങളുണ്ട് ഹസഹ ബഹുവിനകത്ത്. അതിൻ്റെ പ്രയത്നങ്ങളുടെ പേര് പറയുമ്പോഴും അതുപോലെ തന്നെ ഏകവനത്തിൻ്റെ പറയുന്നത് സംവാര നാദ ഘോഷാശ ബഹുവിനത്തിൽ പറഞ്ഞു. ഞാനീ പറയുമ്പം ആരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ഇത് മനസ്സിലാകുന്നില്ല. പിന്നെ സംശയം ചോദിക്കാൻ പറ്റും. ഞാൻ പറയുമ്പോൾ റിസർച്ചാണ്, പിന്നെ സംശയം. പറയുന്ന പകുതി കേൾക്കും, പിന്നെ പകുതി കേൾക്കത്തില്ല. പിന്നെ ചില പണ്ഡിതന്മാരും ഉണ്ട്, അവരാകുമ്പോൾ പിന്നെ പ്രശ്നമാകും ഇതാവും. അതുകൊണ്ട് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ബാഹ്യപ്രയത്നം എന്തെന്ന് ചോദിച്ചാൽ പിടികിട്ടാതെ വരും. പിന്നെ പറഞ്ഞ എന്റെ കുറ്റമെന്ന് പറയുന്നു. ഇത് വ്യക്തമായി ധരിക്കുക. ബാഹ്യപ്രയത്നം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹല്ലുകളെ രണ്ടായി തിരിച്ചു. ഒന്ന് ഹസ്, മറ്റൊന്ന് ഖര്. ഹസ്സിൻ്റെ അശഹ സംവാര നാദ ഘോഷാശ്ച എന്ന് മൂന്ന് ബാഹ്യപ്രയത്നം അവയ്ക്ക് പറഞ്ഞു പാണിനി. പിന്നെ ഖരിന് വിവാര ശ്വാസ അഘോഷാശ്ച. അപ്പോൾ ഇങ്ങനെ കുറേ പേരുകൾ ഇതിന് കൊടുത്തുകൊണ്ട് എന്താ പ്രയോജനം? ചില പ്രക്രിയകൾ, അപൂർവം ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആവശ്യം വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടിയേ തീരുമെന്ന് അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇതില്ലാതെ ഇതൊക്കെ സാധിക്കാം. എന്നാലും നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് തന്നെ ഇവിടുത്തെ അത് വരും. ചില കുറുക്ക് വിദ്യകളിലൂടെ ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പഴയ ഒരു രീതി ഇങ്ങനെ. പിന്നെ ഈ ബാഹ്യ പ്രയത്നം പറയുമ്പോൾ ഈ വർണ്ണങ്ങൾ ചില സമാനതകളും കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രയത്നത്തെ വയ്ക്കുന്നത്. സാധാരണഗതിയിൽ അതൊക്കെ അങ്ങോട്ട് ലോജിക്കലായി മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നെ നമ്മൾ തൽക്കാലം ഇതിനെ സ്വപ്നങ്ങളായിട്ടെടുക്കുക. ഹസ്സിന് മൂന്ന് സ്വപ്നങ്ങളുണ്ട്, സംവാരം, നാദം, അഘോഷം. കരിന് മൂന്ന് സ്വപ്നങ്ങളുണ്ട്, വിവാരം, ശ്വാസം, അഘോഷം. ഇതിത്രയും നമ്മൾ വ്യക്തമായി അങ്ങോട്ട് ഉറപ്പിച്ചു വയ്ക്കുക. ഈ മൂന്ന് സ്വപ്നങ്ങളെയാണ് ബാഹ്യപ്രയത്നങ്ങളെന്ന് പറയുന്നത്. ഇത്രയും അങ്ങോട്ട് ധരിച്ചു വയ്ക്കുക. അപ്പോൾ അത് ഇത്രയും ധരിച്ചു കഴിഞ്ഞാലേ അടുത്ത ദിവസം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇത് മനസ്സിലാക്കാതെ നാളെ വന്നിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇന്ന് പോയിരുന്ന് ഇത് വ്യക്തമായി ധരിച്ചു വയ്ക്കുക. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.